മനോമാത്രം ഇതം ചിത്രമിതാഗ്രേ സർവനീദർശം പ്രാപയാമാസ വൈചിത്രം ഭഗവാൻ ചിത്രകാരവത്. അഗ്രേ ഇതം ചിത്രം ഇവ മനോമാത്രം ആസീത്. ഭഗവാൻ ഏദൃശം സർവം വൈചിത്രം ചിത്രകാരവത് പ്രാപയാമാസ. അഗ്രെ സൃഷ്ടിക്കുന്ന മുമ്പ് ഇതം ഈ പ്രപഞ്ചം, ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, ചിത്രം ഇവ മനോമാത്രം ആസീത്. ഒരു ചിത്രം എന്നതുപോലെ മനോമാത്രമായിരുന്നു, മനസ്സ് മാത്രമായിരുന്നു. മനോമാത്രം എന്ന് വെച്ചാൽ മനസ്സ് മാത്രമായിരുന്നു. ആരുടെ മനസ്സ്? ഭഗവാന്റെ മനസ്സായിരുന്നു. എന്ന് വെച്ചാൽ ഭഗവാന്റെ സങ്കല്പം, നമ്മുടെ സങ്കല്പം എന്താ? ഇതൊക്കെ കാണുന്നവന്റെ സങ്കല്പം എന്നും പറയും അദ്വൈതത്തിൽ. ഇവിടെ അതല്ല പറയുന്നു, രണ്ടും കൂട്ടിക്കുഴച്ചുകളായിരുന്നു. ഈ കാണുന്നതെല്ലാം കാണുന്നവന്റെ മനസ്സാണ് അല്ലെങ്കിൽ അവന്റെ ബോധമാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അദ്വൈതികൾക്ക്. ഇവിടെ പറയുന്നതല്ല, സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ലോകത്തിന്റെ കാര്യമല്ല പറയുന്നത്. സൃഷ്ടിക്കുന്ന മുമ്പ് നമ്മുടെ മനസ്സൊന്നും പ്രവർത്തിച്ചില്ല, എല്ലാം വിലയിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈശ്വരൻ ഉണ്ടായിരുന്നു, ഈശ്വരന്റെ സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പൊ മനസ്സെന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സങ്കല്പം, ഈശ്വരന്റെ സങ്കല്പ രൂപത്തിലായിരുന്നു ഈ പ്രപഞ്ചമെല്ലാം. അതിന് ഉദാഹരണം പറഞ്ഞതാണ് ചിത്രമിവ. അഗ്രെ സൃഷ്ടിക്കുന്ന മുമ്പ് ഇതം ചിത്രം ഇവ. മനോമാത്രം ആസീതി. ചിത്രം ഇവ എന്നുള്ളത് പൂർവത്തിനോടാണ് അന്വയിക്കുന്നതാണ് കുറച്ചുകൂടെ ശരിയാകുന്നത്. വിദ്യാനുസ്വാമി അതിന് പരത്തോടാണ് അന്വയിച്ചിരിക്കുന്നത്. അവിടെ ചിത്രകാരൻ വന്നുണ്ട്. അപ്പോൾ സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് മനസ്സ് മാത്രം, സങ്കല്പം മാത്രമായിരുന്നു. ഒരു ചിത്രം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചിത്രകാരന്റെ സങ്കല്പം മാത്രമാണ്. ചിത്രകാരൻ ഏത് ചിത്രം വരയ്ക്കുന്നതിന് മുമ്പും എന്ത് ചെയ്യുന്നു? അതിനെ സങ്കല്പിക്കുന്നു. അത് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചിത്രം എന്ന് പറയുന്നത് ആ സങ്കല്പത്തിൽ നിന്ന് വരകളിലൂടെ ആ സങ്കല്പത്തെ തന്നെ ഇങ്ങോട്ട് പകർത്തുന്നതാണ് ക്യാൻവാസിൽ. ഒരു ആനയാണ് വരയ്ക്കുന്നതെങ്കിൽ അത് അയാളുടെ സങ്കല്പത്തിനോട്, സങ്കല്പത്തിലുള്ളതേ വരയ്ക്കാൻ പറ്റും. അപ്പോൾ വരച്ചെടുക്കുന്നതിനൊന്നും അയാളുടെ സങ്കല്പത്തിലായിരിക്കും. അപ്പൊ വര പൂർത്തിയാക്കുന്നതുവരെ അയാളുടെ സങ്കല്പത്തിൽ കാണുന്നത്. സങ്കല്പം മാറുന്നതിനനുസരിച്ച് വര മാറും. സങ്കല്പം പൂർണമായും മാറ്റിക്കഴിയുമ്പോൾ വര തീരും. അപ്പൊ സങ്കല്പവും വരയും കൂടെ ഇങ്ങനെ ഒത്തുപോയിക്കൊണ്ടേയിരിക്കും. ചിത്രം വരയ്ക്കുമ്പോൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു, വരച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ചിത്രകാരൻ ചിത്രമിവ? ചിത്രം എന്നതുപോലെ എന്തായിരുന്നു ഇത് പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ് മനോമാത്ര സങ്കല്പമായിരുന്നു. എന്നുവെച്ചാ ഒരു ചിത്രം എങ്ങനെയാണോ സൃഷ്ടിക്കും മുമ്പ് സങ്കല്പമായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചവും സൃഷ്ടിക്കും മുമ്പ് സങ്കല്പമായി. ചിത്രം സൃഷ്ടിക്കും മുമ്പ് ആരുടെ സങ്കല്പമായിരുന്നു? ചിത്രകാരന്റെ. ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുമ്പ് ആരുടെ സങ്കല്പമായിരുന്നു? ഈശ്വരന്റെ. അതാണ് അടുത്ത് പറയുന്നത്. ഇപ്പൊ ചിത്രകാരൻ താൻ സങ്കല്പിച്ചിട്ട് എങ്ങനെയാണോ ചിത്രത്തെ വരയ്ക്കുന്നത് അതുപോലെ ഈശ്വരനും താൻ സങ്കല്പിച്ചിട്ട് സങ്കല്പത്തിലുള്ള എന്തോ അതിനെ സൃഷ്ടിക്കും. ചിത്രകാരന് സങ്കല്പിച്ചിട്ട് പിന്നെ വരയ്ക്കണമെങ്കിൽ ക്യാൻവാസ് വേണം, പേന വേണം, പ്രയത്നം വേണം, എല്ലാം വേണം. ഈശ്വരന് തന്റെ സങ്കല്പത്തിലുള്ള ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് സങ്കല്പം മാത്രം മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം ഈശ്വരൻ സർവശക്തനാണ്. അപ്പോ ചിത്രത്തിൽ വരയ്ക്കുന്ന ആനയും കുതിരയൊക്കെ ചിത്രകാരൻ അറിയുന്നു എന്ന് പറയുന്ന പോലെ ഈശ്വര സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ പ്രാണികളുടെയും കർമ്മങ്ങളെയും അതിന്റെ ഗഹനമായ ഗതിവിധികൾ കർമ്മങ്ങളുടെ ഈ സർവകാര്യങ്ങളും ഈശ്വരൻ അറിയാൻ സർവജ്ഞനായതുകൊണ്ട് അതുകൊണ്ട് ഈശ്വരന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണികളുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരൻ അറിയുന്നു എന്നാണ്. അതാണ് ചെയ്യും കർമ്മങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ദേവ ഈശ്വരനോട് പറയുന്നത്. എല്ലാ കർമ്മങ്ങളെയും അറിയുന്നവനാണ് ആര്? ഈശ്വരൻ. അപ്പോ സങ്കല്പം എന്ന് പറഞ്ഞാ നമ്മൾ സാധനം ധരിക്കുമ്പോൾ ഒരു സങ്കല്പമാണ്. കാരണം ചിത്രകാരന്റെ സങ്കല്പം നിസ്സാര കാര്യമുണ്ട്. അയാളുടെ ഭാവനയിൽ, അവിടെ സങ്കല്പം എന്ന് പറയുന്നത് ഭാവനയിൽ ചിത്രം മുഴുവനായിട്ടുണ്ട്. ചിത്രത്തിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ അതൊക്കെ അയാളുടെ ഭാവനയിലുമുണ്ട്. ഭാവനയ്ക്കനുസരിച്ച് ചിത്രം പൂർത്തിയാക്കിയാൽ അയാൾക്ക് സന്തോഷം വരും. അതുപോലെ ഈശ്വരന്റെ ഭാവനയിലുണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരൻ എല്ലാം അറിയുന്നു. പ്രാണികളുടെ കർമ്മങ്ങൾ, പുണ്യം, പാപം, ജന്മം, ആയുസ്, ഭാവിയിലെ പ്രവൃത്തികൾ, സർവകാര്യങ്ങളും ഈശ്വരൻ അറിയുന്നു. അതാണ് ഈശ്വരന്റെ സങ്കല്പം. പിന്നെ ഇതൊക്കെ ഉപനിഷത്തുകളിലും പറയുന്നതാണ്. ഈശ്വരൻ സങ്കല്പിച്ചു, സങ്കല്പിച്ചിട്ട് സൃഷ്ടി ഉണ്ടായി എന്ന് പറയും. അപ്പൊ ഇവിടെ അധ്യാരോപത്തിൽ ഇവിടെ നമ്മൾ ആരാണോ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ സങ്കല്പത്തെ കുറിച്ചല്ല പറയുന്നതെന്നുള്ള പ്രത്യേകത ഇവിടെയുണ്ട്. പലയിടത്തും അധ്യാരോപത്തിൽ പറയുന്ന ആരാണോ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ സങ്കല്പം എന്നാണ് ഇവിടെ അത് പറയുന്നില്ല. മറിച്ച് ഈശ്വരന്റെ സങ്കല്പമാണ്. എന്നാൽ അവൻ തത്വത്തിൽ ഈശ്വരൻ നിന്നും വേറെ അല്ല, അതും പറയും. ഈശ്വരൻ തന്നെയാണ് തത്വത്തിൽ, ഒരേ തത്വം തന്നെ. എന്നാലും അവൻ ഈശ്വരനല്ല. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരനല്ല, അതുകൊണ്ടാണ് അവന്റെ സങ്കല്പം കൊണ്ടൊന്നും ഇവിടെ പറയാത്തത്. അവനെന്തുകൊണ്ട് ഈശ്വരനല്ല? എന്തുകൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശ്വരനല്ല? എന്തുകൊണ്ട്? സർവജ്ഞത്വം, സർവശക്തിത്വം തുടങ്ങിയ ശേഷിയൊന്നും ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, അതുകൊണ്ട് അവനിത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്നാ കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നവരുമുണ്ട്. അത് വേറെ, അത് വേറൊരു അദ്വൈതത്തിൽ വേറൊരു പ്രക്രിയയാണ്. ഇവിടെ അതിനെ അംഗീകരിച്ചിട്ടല്ല പറയുന്നു. ഈശ്വരന് സർവജ്ഞനും സർവശക്തനുമായുണ്ട്. കാരണം ജീവൻ, ഞാൻ പ്രപഞ്ചത്തെ കാണും, എന്താ എന്റെ പുണ്യം എന്ത് ഭാവം എന്തെന്ന് എനിക്കറിയത്തില്ല, എന്റെ ഭൂതം എന്താണ് എന്റെ ഭാവി എന്താണെന്ന് തന്നെ എനിക്കറിയത്തില്ല, എന്റെ വർത്തമാനത്തെ കുറിച്ച് പോലും എനിക്ക് വ്യക്തമായൊരു ധാരണയില്ല. പിന്നെ എനിക്കെങ്ങനെ ഇതൊക്കെ സൃഷ്ടിക്കാൻ പറ്റും? എനിക്കും ബോധമുണ്ട്, പക്ഷെ എന്റെ ബോധം കൊണ്ട് സൃഷ്ടിക്കാൻ എന്ന് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്റെ ബോധം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം വരുന്നത്. എന്റെ മനസ്സുകൊണ്ടാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും പറയാം ഇതൊക്കെ. ഞാൻ പറയും എന്റെ മനസ്സുകൊണ്ടാണ് ഈ ലോകം, ഞാൻ എന്റെ മനസ്സാണ് ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറൊന്നും പറയാല്ല, എന്റെ മനസ്സാണ്, എന്റെ മനസ്സാണ്. ഇത് ഓരോരുത്തരുടെ മനസ്സ് വേറെ വേറെ ആണോ, എല്ലാവരുടെയും മനസ്സ് ചേർന്ന് സൃഷ്ടിച്ചോ? എല്ലാവരുടെ മനസ്സും കൂടെ എങ്ങനെ ചേരും? കാരണം സൃഷ്ടി ഒരുപോലല്ലേ ഇരിക്കുന്നു. എല്ലാ മനസ്സും കൂടെ ചേർന്നിട്ട് എങ്ങനെയാ? കാരണം ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ മനസ്സ്, വേറെ ആളുടെ മനസ്സ്, ഞാൻ അറിയണം അയാളുടെ മനസ്സ്. അപ്പോ എന്താണ്, ഞാനിപ്പോ എന്റെ മനസ്സുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും പറയാനുണ്ടോ എന്റെ മനസ്സാണ് സൃഷ്ടിച്ചത്? വേറെ ആർക്കും പറയാൻ എന്റെ മനസ്സാണ് സൃഷ്ടിച്ചത്? അപ്പൊ ഈ ഓരോരോ മനസ്സും പ്രത്യേകം പ്രത്യേകം സൃഷ്ടിച്ചാൽ ലോകം പലതരത്തിലിരിക്കും. കാരണം എന്റെ മനസ്സ് പോലെ തന്നെ വേറെ ആളുടെ എല്ലാരും കൂടെ യോജിച്ച് സൃഷ്ടിക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് വേറെ ആളുടെ മനസ്സറിയണം. അതെനിക്ക് പറ്റില്ല, ആർക്കും വേറെ ആളുടെ മനസ്സറിയാൻ പറ്റില്ല. ഊഹിക്കാനേ പറ്റും, അല്ലാതെ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ മനസ്സ്, ഞാനെങ്ങനെയാണോ എന്റെ മനസ്സറിയുന്ന പോലെ അതുപോലെ എനിക്ക് വേറെ ആളുടെ മനസ്സറിയാൻ പറ്റില്ല. ഊഹിക്കാൻ പറ്റും, മനുഷ്യന് കഴിവില്ല. ബുദ്ധിയുള്ളവർ, നല്ല നിരീക്ഷണ ശക്തിയുള്ളവരെന്ത് ചെയ്യും? ആ, ഇവന്റെ മനസ്സിലിപ്പോ ഇവൻ ഇതാ ചിന്തിക്കുന്നത്, ഇവയെന്നെ കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ വളരെ വൃത്തിയുള്ള ആൾക്കാർക്ക്, നിരീക്ഷണ ശേഷിയുള്ള ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം മനസ്സെന്ന് പറയുന്നത് മനസ്സിനെ പോലെ നിഗൂഢമായ ഒരു വസ്തു ലോകത്ത് വേറെ ഒന്നുമില്ല. ഏറ്റവും നിഗൂഢമായ വസ്തുവാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മനസ്സ് ഏറ്റവും നിഗൂഢമായിരിക്കുന്നു? എല്ലാ മനുഷ്യരും നിരന്തരം ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട്. ലോകത്ത് പിന്നെ ഒരാളും അറിയത്തില്ല, എല്ലാ ദിവസവും ഒളിപ്പിക്കും അല്ലേ? ഉണ്ട്. എല്ലാ ദിവസവും മനുഷ്യൻ എന്ത് ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ അവന്റെ മനസ്സിൽ, അവന്റെ ഉള്ളിൽ കടന്നു വരുന്ന വിചാരങ്ങൾ, അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപാടുകൾ, അവന്റെ പ്ലാനുകൾ, പദ്ധതികൾ എല്ലാം മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ ഉള്ളിൽ ഒളിപ്പിക്കും. വേറെ അറിയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് സ്വാമി വെച്ച് എന്നാ പോകുന്നു, ഞാൻ ഒളിപ്പിച്ച്, ഞാൻ പറഞ്ഞില്ല എന്നാ പോകുന്നു എന്ന് കൃത്യമായിട്ട് എനിക്കും ഉറപ്പില്ല. എന്നാലും അപ്പൊ അത് എന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, ഞാൻ പറയാതെ അറിയാൻ പറ്റും എന്നാ പോകുന്നു എന്നറിയാൻ വഴിയില്ല. ഊഹിക്കാൻ വേണമെങ്കിൽ എനിക്ക് ഊഹിക്കാനേ പറ്റും. എനിക്ക് അത്ര കൃത്യമായൊരു പ്ലാനില്ല. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇനി മറ്റു പല കാര്യങ്ങളും അറിയണം. എനിക്ക് ഒരാളെ കാണാനുണ്ട്, അയാളെ എന്നാ കാണാൻ പറ്റുന്നത്, അതനുസരിച്ച് വേണം എനിക്ക് തിരിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ എന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരിത്തിനും മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എന്ത് കിടക്കുന്നു എന്നുള്ളത് എനിക്കും മനസ്സിലാകാൻ പറ്റും. ഞാൻ ചുഴിഞ്ഞു ചുഴിഞ്ഞു ചുഴിഞ്ഞപ്പോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഓരോരോ കാര്യങ്ങൾ ഒരു പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ചൊക്കെ പുറത്തു വരും. അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും നിഗൂഢമായ കാര്യം. അത് ഒരു മനുഷ്യർക്കും വേറാണ്ട് മനസ്സറിയാൻ പറ്റില്ല. എന്ത് കാര്യങ്ങളും എത്ര കോടിക്കണക്കിന് രൂപയും എവിടെ വയ്ക്കാം? നമ്മുടെ മനസ്സിൽ ഒളിച്ചു വയ്ക്കാം. ഒരുത്തരം കണ്ടുപിടിക്കത്തില്ല. എത്ര സമ്പത്തും മനസ്സിൽ ഒളിച്ചു വയ്ക്കാം, അറിയാനൊരു വഴിയില്ല. എത്ര പാസ്വേഡുകൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? മനസ്സിൽ ഇങ്ങനെ ഒളിച്ചു വയ്ക്കാം. മറന്നു അവസാനം കുഴപ്പമാണ്, പക്ഷെ ഒളിച്ചു വയ്ക്കും മനുഷ്യൻ. അത് ചെയ്യുന്ന എല്ലാ പാസ്വേഡുകളും കൂടെ ഒരിടത്ത് എഴുതിയിട്ടിട്ട് അതിനൊരു പാസ്വേഡ് വയ്ക്കുക. ഒന്നും ഓർത്താവും, എല്ലാം കൂടെ ഓർക്കേണ്ട കാര്യമില്ല, ഒന്നും ഓർക്കാവില്ല. എന്നാലും അത് രഹസ്യമായിരിക്കും. അതുകൊണ്ടെന്താണ്, എല്ലാ മനസ്സുകളും കൂടെ ചേർന്നൊരു പ്രവൃത്തി സങ്കല്പിച്ചതുകൊണ്ടാക്കൊന്നും നടക്കില്ല. കാരണം അങ്ങനെ വേണമെങ്കിൽ ഒരു മനസ്സ് വേറൊരു മനസ്സിനെ അറിയുന്നു, അല്ലെങ്കിൽ മനസ്സുകൾ വ്യത്യസ്തമായോണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഫിലോസഫേഴ്സിന്റെ ഇടയിലൊക്കെ വലിയ തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് ഈ സൃഷ്ടിയിൽ നമ്മുടെ മനസ്സിനുള്ള പങ്ക്? നമ്മുടെ മനസ്സെന്ന് പറയുന്നില്ലെങ്കിലും അടിസ്ഥാനപരമായി എന്താണ് ബോധം എന്ന് പറയുന്ന ഒരു അടിത്തറ ഉണ്ട്. അതിനെ ആശ്രയിച്ചാണ് ഈ സൃഷ്ടി നടക്കുന്നതെന്ന് കരുതുന്ന സയന്റിസ്റ്റുകളും തത്വചിന്തകന്മാരും ലോകം മുഴുവനുമുണ്ട്. പാൻസൈക്കിസം എന്നൊക്കെ പറയും. അതെല്ലാം ബോധമാണെന്ന് പറയുന്നു. ബോധമാണ് എല്ലാത്തിനടുത്ത്. അത് ഇവിടെ അദ്വൈതികൾ മാത്രമല്ല പറയുന്നു, ഇന്നും ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നവർക്കൊന്നും ഇതൊന്നും തെളിയിക്കാനൊന്നുമില്ല, സിദ്ധാന്തങ്ങളായിട്ടേ ഉള്ളൂ. കൃത്യമായി അതിന് തെളിവ് ഹാജരാക്കാൻ ആർക്കും പറ്റില്ല. ഒന്നിനും ബോധമാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങളിൽ എന്താ തെളിവുള്ളത്? മനസ്സാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ തെളിവുള്ളത്? ഈശ്വരന്റെ സങ്കല്പമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു, ഇതിനെന്താ തെളിവ്? എന്താ തെളിവ്? ഈശ്വരന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെന്താ തെളിവ്? എന്താ തെളിവ്? അതിന് തെളിവിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഈശ്വരന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം. ഈശ്വരന്റെ മനസ്സാണ്. ചിത്രകാരൻ ചിത്രം വരച്ചതുപോലെ ഈശ്വരൻ ഇതിനെ പ്രളയകാലത്ത് സങ്കല്പിച്ച് സൃഷ്ടിയ. ഇതിന് തെളിവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതായത് അത് വിശ്വാസമാണ്. വിശ്വാസത്തിന് തെളിവിന്റെ ആവശ്യമില്ല. തെളിവ് ആവശ്യമില്ലാത്ത ഒന്നിനാണ് എന്ന് പറയുന്നത് വിശ്വാസം. ഒരാളൊരു കാര്യം വിശ്വസിക്കുന്ന അതിനായൊക്കെ തെളിവിന്റെ ആവശ്യമേ ഇല്ല. തെളിവ് നോക്കിയിട്ട് വിശ്വസിക്കാൻ പോകില്ല ആരും. വിശ്വസിച്ചിട്ട് തെളിവുണ്ടെങ്കിൽ അംഗീകരിക്കും, തെളിവില്ലെങ്കിലും വിശ്വാസം വിശ്വാസം തന്നെ. വിശ്വാസമാണ്. ചിലപ്പോ അതിന് തെളിവ് കിട്ടിയെന്നിരിക്കും, ചിലപ്പോ തെളിയിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഇപ്പൊ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നു, അവര് പ്രവചിക്കുന്നു ഇന്ന സംഭവിക്കുമെന്ന് പറയുന്നു. അത് സംഭവിക്കും, വരാൻ പോകുന്ന കാര്യമാണ്, ഭാവിയാണ് പറയുന്നത്. ഇപ്പൊ എന്താ തെളിവ്? ഒരു തെളിവില്ല. പക്ഷെ വിശ്വസിക്കുന്നവന് ജ്യോത്സ്യന്റെ അടുത്ത് പോയി ജ്യോത്സ്യം പറയുന്നത് സത്യമെന്ന് വിശ്വസിക്കുന്നവന് തെളിവിന്റെ ആവശ്യമുണ്ട്. തെളിവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, എങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കാന്ന് വെച്ചാൽ അങ്ങനെ സത്യമാണ്. ഇത്രാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞ സത്യമാണ് വിശ്വസിക്കുന്നു. ഈശ്വരൻ സങ്കല്പം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അദ്വൈതിയുടെ വിശ്വാസമാണ്. അതിന് തെളിവിന്റെ ആവശ്യമില്ല, സയൻസ് ഒന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ അതിന് കുറെ യുക്തികളൊക്കെ പറയും. യുക്തി പറഞ്ഞാൽ ഏതൊരു യുക്തിയും വരും, കലഹമാണ്. യുക്തി എന്ന് പറയുന്ന എന്ത് യുക്തി പറഞ്ഞാലും മറിയുക്തിയും പറയാൻ പറ്റും. യുക്തിയിലൂടെ തീരുമാനത്തിലെത്താൻ പറ്റില്ല. ഈശ്വരനാണോ ലോകത്തെ സൃഷ്ടിച്ചത് പറ്റില്ല, വിശ്വസിക്കാത്ര അദ്വൈതികൾ അങ്ങനെ വിശ്വസിക്കും. ഈ പറയുന്ന മുഴുവൻ അദ്വൈതികളുടെ വിശ്വാസമാണ്. തെളിവ് വെച്ചിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ബോധമാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയുന്നവരുണ്ട്. അത് തെളിയിക്കാൻ വലിയ പ്രയാസമാണ്, തെളിയിക്കാനല്ല അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരും. കാരണം എന്റെ ബോധമാണോ നിന്റെ ബോധമാണോ ലോകത്തെ സൃഷ്ടിച്ചെന്നുള്ള തർക്കം വരും. രണ്ടു ബോധം കൂടെ ചേർന്നു വെച്ചാൽ ഒരു ബോധം വേറൊരു ബോധത്തെ അറിയുന്നില്ല, അപ്പൊ രണ്ടും കൂടെ ചേർന്ന് സൃഷ്ടിക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം കേൾക്കുമ്പോ കേൾക്കുന്ന മാത്രമേ തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന നിഷേധിക്കുന്ന യുക്തികളുണ്ടെങ്കിൽ പിന്നെ അത് ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം പറയുന്നത് കാക്ക മലർന്ന് പറക്കും എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം കാക്കയ്ക്ക് സാധാരണഗതി മലർന്ന് പറക്കാൻ പറ്റില്ല, കാറ്റൊക്കെ അടിക്കും ചിലപ്പോൾ അതൊന്ന് ചരിഞ്ഞു പോകും അത്രയേ ഉള്ളൂ. അല്ല കാക്കയ്ക്ക് മലർന്ന് പറക്കാൻ പറ്റില്ല, അതിന് സാധാരണ പറക്കുന്നത് പോലെ കാല് താഴെ വെച്ചേ പറക്കാൻ പറ്റും. ഒരാൾ പറയുന്നത് കാക്ക അവിടെ മലർന്ന് പറക്കുന്നു എന്ന് വെച്ചാൽ കേൾക്കുന്ന മാത്രമേ തന്നെ അതിനെന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പറയുന്നു ആന പറക്കും, ഇന്ന രാജ്യത്തെ ആനകൾ പറക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇതിന് എതിരായിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ട്, അത് നടക്കില്ല എന്നുള്ളതിന് തെളിവുണ്ട്. ആനയ്ക്ക് പറക്കാൻ കഴിയില്ല, അത് ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായ കാര്യമാണ്. ആന പറക്കും, ഗുരുത്വാകർഷണ നിയമം തെറ്റാണെന്ന് വരും. അതുകൊണ്ട് ആന പറക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആന പറക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കില്ല, തള്ളിക്കളയും. ഇനി ഈശ്വരൻ സങ്കല്പം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് തന്നെ, ഇത് നമ്മളെന്താ വിശ്വസിക്കാത്ത? ആന പറക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത എന്നൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഈശ്വരൻ ഈ ശേഷിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ട് വല്ല സൗഹാർദ്ദമുണ്ടോ? ഈശ്വരന്റെ വ്യക്തിയല്ല. അത് തന്നെ, ഈ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന എന്താണെന്ന്, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? വിശ്വാസമുണ്ടോ? ഞാൻ സംബന്ധിച്ച് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? ആന പറക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പ്രത്യക്ഷമായ അനുഭവങ്ങളുണ്ട്, ഈശ്വരന്റെ പ്രത്യക്ഷ അനുഭവം. അത് ഈശ്വരനാണെന്നുള്ള അനുഭവമല്ലല്ലോ, ഇതൊക്കെ നടക്കുന്നുണ്ടോ? വ്യക്തിയല്ല. അത് തന്നെ, ഈശ്വരൻ വ്യക്തിയല്ലെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരിയാണ്, വിശ്വസിക്കുന്നു. എന്തുകൊണ്ടതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ലെന്നാ ചോദിക്കുന്നു. എന്ന് പറയാൻ പറ്റില്ല, പുസ്തകത്തെ നിഷേധിച്ചാൽ മതി. അതായത് നിങ്ങളോട് ആന പറക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും? ഞങ്ങൾ പറക്കാറില്ല. പക്ഷെ ഈശ്വരൻ തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയും? ഈശ്വരൻ തന്നെ എന്തുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റുന്നു? നിത്യസത്യമായ ഒരു കാര്യം എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? നിത്യസത്യമായ സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. വാസ്തവത്തെ അത് കഴക്കുതിക്കുന്നൊന്നുമില്ല, ഭൂമി കറങ്ങിയാണ്, ഈ രീതിയിലൊക്കെ വിശദീകരിക്കും. അതൊക്കെ വിശദീകരണ ക്ഷമതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സൂര്യൻ കഴക്കുതിക്കുന്നു പറയുന്നു, അതൊക്കെ വിശദീകരിക്കും. ഈ പക്ഷെ ആന പറക്കുന്നു പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ വിശ്വസിക്കില്ല. ഈശ്വരൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അതെന്താണ് ചോദിച്ചത്? വിശ്വസിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ട് അതിനെ വിശ്വാസ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിനെ തള്ളിക്കളയുന്നില്ല? കേട്ട മാത്രം എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? കാരണം ആന പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് എതിരായ യുക്തികൾ, ശാസ്ത്രീയ നിയമങ്ങൾ ഒക്കെ നമുക്കറിയാം, സാധിക്കില്ല എന്നുള്ളതിന്. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതിനുള്ള തെളിവൊന്നും യുക്തിയൊന്നും നമ്മുടെ കയ്യിലില്ല. അതില്ല. ഇതുപോലെ ഏത് ആനയ്ക്ക് പറക്കാൻ പറ്റത്തില്ല, ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായ കാര്യമാണ് ആന പറന്നാൾ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റിയ തരത്തിലുള്ള യുക്തികള് ശാസ്ത്രീയമായ അറിവൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ തള്ളിക്കളയാത്തത്. ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല എന്ന് തെളിയിക്കാനുള്ള വ്യക്തികൾ നമ്മുടെ കയ്യിൽ തെളിയിക്കാൻ പോയാൽ തർക്കത്തിലെ അവസാനിക്കും. മുമ്പ് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നവർ വാദിക്കും, ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല എന്ന് വാദിക്കും. വാദത്തിൽ നിൽക്കത്തേ മുമ്പോട്ട് പോകത്തേ തീരുമാനമാകത്തില്ല. കാരണം അത് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ വയ്യാത്തത്? ശാസ്ത്രീയമായി തെളിയിക്കാൻ വയ്യാത്ത അങ്ങനെ പറയും, ഫാൾസിഫയബിലിറ്റി അതില്ല, ഫാൾസിഫിക്കേഷൻ തിയറി എന്ന് പറയും. അത് ഉള്ളിടത്ത് മാത്രമേ ഒരു കാര്യത്തെ ശാസ്ത്രീയമായി അംഗീകരിക്കാനും നിഷേധിക്കാനും പറ്റൂ. അതാണ് ആന പറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഉടൻ തന്നെ പറയില്ല എന്തുകൊണ്ട്? നമുക്ക് ഗ്രാവിറ്റിയെ കുറിച്ചറിയാം. അത്രയും ഭാരമുള്ള ഒരു വസ്തുവിന് മേലോട്ട് പൊങ്ങിപ്പോകാൻ പറ്റില്ല. അത് പറ്റണമെങ്കിൽ അതിന്റെ ചുവട്ടിൽ റോക്കറ്റൊക്കെ വെച്ച് അതിനൊരു പ്ലെയിനകത്ത് കയറ്റി മേലോട്ട് വിട്ടാൽ പറ്റും, അല്ലാതെ അതിന് പറക്കാൻ പറ്റില്ല. ഇപ്പൊ ശാസ്ത്രീയമായ അതിന് വിശദീകരണം നമ്മുടെ കയ്യിലുണ്ട്, എന്തുകൊണ്ട് പറക്കുന്നു, എന്തുകൊണ്ട് പറക്കുന്നില്ല. അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റും, നടക്കില്ല. പക്ഷെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സൃഷ്ടിച്ചില്ല അതിനെ ഫാൾസിഫൈ ചെയ്യാൻ, അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ചുമതല നമ്മുടെ കയ്യിലില്ല. അപ്പൊ ശരിയാണെന്ന് അതുപോലെ തെളിയിക്കാൻ പറ്റും, അതിനും നമുക്ക് കഴിയത്തില്ല, രണ്ടും കഴിയത്തില്ല. അപ്പോ ശരിയാണെന്ന് ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റില്ല, തെറ്റാണെന്ന് ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, നമ്മുടെ കയ്യിൽ തെളിവൊന്നും കിട്ടിയിട്ടില്ല. എന്ത് തെളിവാണ്? വിശ്വാസത്തെയാണ് നമ്മൾ ഈ തെളിവ് തെളിവെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു, അല്ല വിശ്വാസം തെളിവല്ല. അത് എന്ത് ചെയ്യുന്നു? ഒരാൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ഒരാൾ കർത്താവിനെ വിശ്വസിക്കുന്നു, ഒരാൾ ബ്രഹ്മത്തെ വിശ്വസിക്കുന്നു, ശിവനും മുരുകനും വിഷ്ണുവിനൊക്കെ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസങ്ങളാണ്. വിശ്വാസത്തെയല്ല തെളിവെന്ന് പറയുന്നു. അതുകൊണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അത് വിശ്വാസമാണ്. എല്ലാ മതവിശ്വാസികളും അങ്ങനെ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തെ അംഗീകരിക്കുന്നു. അപ്പൊ ശാസ്ത്രീയമായി അതിനെ അംഗീകരിക്കാനോ ശാസ്ത്രീയമായി നിഷേധിക്കാനോ രണ്ടിനും കഴിയത്തില്ല. പക്ഷെ നമ്മൾ അതിനെ ദൃഢമായി വിശ്വസിക്കുന്നു. പിന്നെ എന്താണ് വിശ്വാസം, എന്താണ് തെളിവ്, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാറില്ല, നമുക്കത് കുറിച്ച് ബോധമില്ല, അതൊക്കെ മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ചിലപ്പോൾ നമ്മൾ പറയും അതാണ് തെളിവെന്ന് പറയും. വിശ്വാസം തെളിവല്ല. ആന പറക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചാലും ശരി, ആന പറക്കില്ല. നിങ്ങൾ എത്രയൊക്കെ ദൃഢമായി വിശ്വസിച്ചാലും ശരി, ആനയ്ക്ക് ഒരിക്കലും പറക്കാൻ കഴിയത്തില്ല. അത് നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നു. പിന്നെ ആന പറക്കില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും പറ്റും, കൃത്യമായി നിങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും, ശാസ്ത്രീയമായി അതിനെ തെളിയിക്കാൻ പറ്റും. അപ്പോ എന്താണ്, നമ്മൾ ഓരോരുത്തരും സങ്കല്പിച്ചാണ് ഈ ലോകത്തെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഇനി ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ സങ്കല്പമാണ് ഈ ലോകം എന്ന് പറഞ്ഞ അതിനെ ഒരാൾക്ക് നിഷേധിക്കാനും പറ്റില്ല എന്നുള്ള എന്റെ വിശ്വാസമാണ്. വിശ്വാസം ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല, അതെന്റെ വിശ്വാസമാണ്, എന്റെ സങ്കല്പമാണ്. വിശ്വാസത്തിൽ എന്തെങ്കിലും തെളിവുകയാണെന്നില്ല, വേറെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം രക്ഷിക്കൂ എന്ന് പറയുന്ന അവിടെയാണ്. ഇവിടെ തന്നെ പറയുന്നു, ഇവിടെ പറയുന്നു ഈശ്വരൻ തന്റെ സങ്കല്പം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചു. എല്ലാ മതങ്ങളിലും അത് വിശ്വസിക്കുന്നു. ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായതുകൊണ്ട് സങ്കല്പത്തിനപ്പുറം വേറൊന്നും വേണ്ട, സങ്കല്പം മാത്രം. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ബോധം ആണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം, ബോധത്തെ ആശ്രയിച്ചാണ് പ്രപഞ്ചം നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന തത്വചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഉണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ അതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അവർക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. കൃത്യമായ തെളിവ് ഹാജരാക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു തന്നെ പറയും. പിന്നെ ആ ബോധം ആരുടെ ബോധം? ഈശ്വരന്റെ ബോധമാണോ അത് നമ്മുടെ ബോധമാണോ? അങ്ങനെ അവർ പറയത്തില്ല. അവർ പറയുന്നൊരു ബോധമുണ്ട് അടിസ്ഥാനപരമായിട്ട്. അത് ഈശ്വരന്റെ ബോധമാണോ നമ്മുടെ ബോധമാണോ എന്നൊന്നുമുള്ള പ്രശ്നമുണ്ട്. അടിസ്ഥാനപരമായൊരു ബോധമുണ്ട്. ആ ബോധമാണ് ഈ പ്രപഞ്ചത്തിന് ആധാരം. ആ ബോധത്തിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ വിശ്വാസങ്ങളാണ്. തെളിയിക്കാൻ കഴിയാത്ത എല്ലാ സിദ്ധാന്തങ്ങളും വിശ്വാസമാണ്. ഒരു വിശ്വാസം തെളിയിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? ശാസ്ത്രീയം എന്ന് പറയും. ഇതാണ് വ്യത്യാസം. ഒരു കാറ്റിന് മേളയിൽ താഴോട്ട് വീഴുമ്പോ അത് ഗ്രാവിറ്റേഷൻ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റും എന്നൊരു തിയറി പറഞ്ഞു. പക്ഷെ പഴയകാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്ന എന്താണ്? ഒരു ദേവത ഇങ്ങോട്ട് ആകർഷിച്ച് പിടിച്ചിടുന്നു. രാത്രി ആകാശത്ത് നോക്കിയ ഉൽക്കകൾ കത്തി എരിഞ്ഞു പോകുന്നതാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അല്ലാഹു നക്ഷത്രങ്ങളെ പറക്കി ഇബ്ലീസുകളെ എറിയാണ് എറിഞ്ഞോടിക്കുന്നു. ചിരിക്കുന്നത് അതിനും വലിയ വേണ്ടി തങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശാരിക്കടയൊക്കെ നക്ഷത്രങ്ങളെ കൊണ്ട് പറക്കി എറിഞ്ഞോടിക്കുന്നതാണ് ആ രാത്രി കാണുന്നത്. ഇന്നത് വിശ്വസിക്കുന്നവരുണ്ട് ഇന്നും. അതാണ് വിശ്വാസം. മനുഷ്യനെതിനെ കുറിച്ചൊന്നും ഈ ഉൾക്കകളെ കുറിച്ച് ആസ്ട്രോയിഡുകളെ കുറിച്ചൊന്നും മനുഷ്യർക്ക് ഒരു ബോധം എന്തായിരുന്നു കാലഘട്ടത്തിൽ? അങ്ങനെയൊക്കെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നു. വിശ്വാസമാണ് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ നേരെ അള്ളാഹുവിന്റെ മുമ്പ് ചെന്ന് നിൽക്കും, അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈ അതൊക്കെ നിങ്ങളെ പുസ്തകത്തിൽ എഴുതിക്കുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കുന്നതാണ്, അത് മാറ്റാൻ പറ്റില്ല. അതൊരു വിശ്വാസമാണ്. അതിനെ എന്താണെന്ന് ശരിയാണെന്ന് തെളിയിക്കാനോ തെറ്റാണെന്ന് തെളിയിക്കാനോ പറ്റില്ല, രണ്ടും നടക്കില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇനി പറയും ബോധമാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഈശ്വരന്റെ സങ്കല്പമാണ് സൃഷ്ടിച്ചത് എന്നുള്ള. ഇത് ഗുരു ആദ്യം പറയുന്നതല്ല, അദ്വൈതികൾ പരമ്പരയായി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അന്നും ഇന്നും അദ്വൈതികൾ വിശ്വസിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതെല്ലാം നേരത്തെയൊക്കെ വന്നിടത്ത് പോലെ തന്നെ ഇവിടെ എന്താണ് ഓരോ ഉദാഹരണങ്ങൾ കണ്ടിട്ട് അത് വെച്ച് ചിന്തിക്കുക. ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്, ഉടനെ അയാൾ ചിന്തിക്കണം, ഇതുപോലെയായിരിക്കും ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. എങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ അയാളുടെ മനസ്സ് ചിത്രമുണ്ട്, അത് ക്യാൻവാസി വരുന്നു. അതുപോലെ ഈ ജഗത്തിനെ സൃഷ്ടിച്ച ഈശ്വരന്റെ മനസ്സിൽ ജഗത്തുണ്ടായിരുന്നു, അത് പിന്നെ ഈ സൃഷ്ടിയായി. ഇങ്ങനെ വിത്തിന്റെയും വൃക്ഷത്തിന്റെ ഉദാഹരണം പറയുന്നു, അത് തന്നെയാണ്. നോക്കുമ്പോൾ ഒരു വിത്ത് നിന്നൊരു വൃക്ഷം വരും, അഭാവം ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതും, ഒരു വിത്തിൽ നിന്നാണ്, ആ വിത്താണ് ഈശ്വരൻ. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോരോ ദൃഷ്ടാന്തങ്ങളെടുത്തു വച്ചിട്ട് അതിലൂടെ പ്രപഞ്ചത്തിന്റെ കാരണത്തെക്കുറിച്ച് യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കുക, അതാണ് പഴയ രീതി. അവിടെ ആശ്രയിക്കുന്ന കേവല യുക്തികളെയാണ്. അങ്ങനെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ രൂപപ്പെടുത്തുന്നതിനാണ് സിദ്ധാന്തങ്ങളെന്ന് പറയുന്നത്. സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തുക, ആ സിദ്ധാന്തങ്ങളാണ് തലമുറ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അദ്വൈതം ഇഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്നത്. അതിനുള്ളിൽ പറയുന്നത് അഗ്രേ ചിത്രമിവ അഗ്രേ ഇതം ചിത്രമിവ മനോമാത്രം ആസി, മുമ്പ് ഇത് ഒരു ചിത്രം പോലെ മനസ്സ് മാത്രമായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ഈശ്വരൻ ഈ ദൃശ്യം സർവം വൈചിത്രം, ഈ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈചിത്രങ്ങളും നാനാത്വം. വൈചിത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം നാനാത്വം എന്നാണ്. നാനാരൂപങ്ങളും ചിത്രകാരവത്, ഒരു ചിത്രകാരനെ പോലെ പ്രാപയാമാസ വെളിപ്പെടുത്തി. ചിത്രകാരൻ എങ്ങനെയാണോ തന്റെ മനസ്സിലിരിക്കുന്ന ചിത്രത്തെ ക്യാൻവാസിൽ വെളിപ്പെടുത്തുന്നത്, അതുപോലെ ഈശ്വരൻ എന്ത് ചെയ്തു? തന്റെ മനസ്സിലിരുന്ന ജഗത് സങ്കല്പത്തെ വെളിപ്പെടുത്തി. അവിടെ ഈശ്വരന്റെ ക്യാൻവാസ് ഏതാണ്? എല്ലോ മായയും മായാവിയും മായാവിനോദനും, പിന്നെ നീ എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും, ഇതെല്ലാം ഈശ്വരൻ തന്നെ. ഇവിടെ ചിത്രകാരൻ വേറെ വേണം, പേന വേറെ വേണം, മഷി വേറെ വേണം, ക്യാൻവാസ് വേറെ വേണം. ഇവിടെ ഈശ്വരൻ ഒരാള് തന്നെ എല്ലാമായിരിക്കുന്നു. ഈശ്വരൻ തന്നെ സർവവുമായിരിക്കുന്നു, അതാണ് അവിടെ പറയുന്നത്. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും ക്യാൻവാസ് ആയിരിക്കുന്നു ഈശ്വരൻ തന്നെ. തൂലികയായിരിക്കുന്നു ഈശ്വരൻ തന്നെ. മഷിയായിരിക്കുന്നു ഈശ്വരൻ തന്നെ. സങ്കല്പമായിരിക്കുന്ന ഈശ്വരൻ തന്നെ. ഇനി ആ ക്യാൻവാസിൽ കാണുന്ന ചിത്രമായിരിക്കുന്നതും ഈശ്വരൻ തന്നെ. എല്ലാം ഈശ്വരൻ തന്നെ. അപ്പൊ ജഗത്ത്, ഈ പ്രപഞ്ചം സങ്കല്പരൂപത്തിൽ ഈശ്വരന്റെ ഉള്ളിയിരിക്കും, പിന്നെ ചിത്രം പോലെ അത് പുറത്തും വന്നു. ആ ജഗത്തിന്റെ ലോകത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഈ ചിത്രം എന്ന് പറയുന്നത് എന്താ? ആ ചിത്രം നമ്മളൊക്കെ തന്നെ. നമ്മളെയൊക്കെ ഈശ്വരൻ ഇങ്ങനെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചുവിട്ടാണ്. അപ്പൊ നമ്മളൊക്കെയാണ് ആ ചിത്രം. അപ്പൊ നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നു? ഈശ്വരൻ തന്നെ. ഈശ്വരനാകുന്ന ചിത്രകാരന്റെ ഈശ്വരനാകുന്ന ക്യാൻവാസിൽ ഈശ്വര സങ്കല്പമാകുന്ന നമ്മളെല്ലാവരും സ്ഥിതി ചെയ്യുന്നു. അതും ഈശ്വരൻ തന്നെ. സങ്കല്പവും ഈശ്വരൻ തന്നെ. അതാണ് നമ്മുടെ രണ്ടു വരി പറഞ്ഞത്. ഈ എന്തോ സൃഷ്ടിയും സൃഷ്ടാവായതും എന്ന് പറഞ്ഞത്, ഈ എന്തോ മായയും മായാവിയും മായാവിനോദനും എല്ലാം ഈശ്വരന്റെ സങ്കല്പം ആണ്. ഇതല്ല ഈശ്വരൻ, നമ്മുടെ അല്ല. ആരുടെ സങ്കല്പം? ആരുടെ? ഈശ്വരൻ തന്നെ സങ്കല്പമാണെന്ന് പറയേണ്ടി വരത്തില്ല. ആരുടെ സങ്കല്പം എന്നല്ലേ ചോദിച്ചത്? ഈശ്വര സങ്കല്പം എന്ന് പറയുമ്പോ ആരുടെ സങ്കല്പം? അപ്പൊ ഈശ്വരൻ വേറെ ഉണ്ടല്ലോ. ഈശ്വരന്റെ സങ്കല്പം ഈശ്വരൻ എന്ന് പറയുമ്പോ ഈശ്വരൻ വേറെ ഉണ്ടെന്ന് സംബന്ധിച്ചല്ലോ. എന്റെ പുസ്തകം ഇതെന്ന് പറയുമ്പോ ഞാൻ വേറെ ആയി. ഇപ്പൊ ഈശ്വരന്റെ സങ്കല്പം എന്ന് പറയുമ്പോ ഈശ്വരൻ വേറെ, സങ്കല്പം വേറെ. എല്ലാ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്നുള്ളതുകൊണ്ട് എല്ലാം ഈശ്വരൻ തന്നെ. ഈശ്വര ഭിന്നമായിട്ടില്ല, ഒന്നുമില്ല, എല്ലാം ഈശ്വരൻ തന്നെ. എന്തുകൊണ്ട് പറയുന്നു? ഈശ്വരൻ സങ്കല്പമായിട്ടും പരിണമിക്കുന്നു, ഈശ്വരൻ തന്നെ സങ്കല്പമായിരിക്കുന്നു, ഈശ്വരൻ തന്നെ ചിത്രമായിരിക്കുന്നത്, ഈശ്വരൻ തന്നെ എല്ലാം. എന്നുവെച്ചാൽ ഈശ്വരൻ തന്നെയാണ് നമ്മളൊക്കെ ആയിരിക്കുന്നതെന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ഈശ്വരന്റെ നമ്മളെല്ലാം എന്ത് ചെയ്തു? പ്രളയകാലത്ത് ഈശ്വരന്റെ സങ്കല്പമായിരുന്നു. ഈ സൃഷ്ടി വന്നപ്പോൾ നമ്മളെല്ലാം ഈ രൂപത്തിലായി. ഇനി ഇതൊക്കെ വീണ്ടും പ്രളയകാലത്ത് എന്താവും? നമ്മളെല്ലാവരും ഈശ്വരന്റെ സങ്കല്പ രൂപത്തിലിരിക്കും, മനോ മാത്രമായിട്ട്. സംബന്ധിച്ചുകൊണ്ട് സങ്കല്പമാണ് വീണ്ടും. ഇപ്പൊ നമ്മൾ എന്തായി? അത് ചിത്രകാരന്റെ ചിത്രം പോലെ, അതുപോലെ ചിത്രകാരന്റെ ഭാവനയും ചിത്രകാരന്റെ ചിത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ചിത്രകാരന്റെ ചിത്രമായിരിക്കും, മാനയും കുതിരയൊക്കെ ആയിരിക്കും. പ്രളയകാലത്ത് അത് വെറും ഭാവനയായിട്ടിരുന്നു. ആ വ്യത്യാസമുണ്ട്. അതെ, ചിത്രകാരന്റെ മനോഭാവം തന്നെയാണ് ചിത്രമായി വന്നത് ഇപ്പോഴും. മനോഭാവം ഇപ്പൊ ചിത്രം വരച്ചു കഴിഞ്ഞാ പിന്നെ ചിത്രമായി. ചലച്ചിത്രം അതൊക്കെ പറയാം, അതൊക്കെ പറയാം. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ചലച്ചിത്രം. അങ്ങനെയാണല്ലോ ചലച്ചിത്രം എന്ന് പറയുന്നത്. എന്താണ് ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ? ഷൂട്ട് ചെയ്യുന്നത് ഓരോന്ന് സ്റ്റില്ലായിട്ടാണ്. സ്റ്റില്ലെന്ന് വെച്ചാൽ ഓരോന്ന് ഓരോന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ ഓടുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യില്ല. ഓരോന്നും ഓരോ സ്റ്റില്ലാണ്. എന്നിട്ട് അതിനെ ചലിപ്പിക്കുമ്പോഴാണ് അത് ചലിക്കുന്നത്. അല്ലാതെ ഷൂട്ട് ചെയ്യുന്നത് എന്താണ്? വേറെ വേറെ ഷൂട്ട് ചെയ്തിട്ട് ചലിപ്പിക്കുകയായിരുന്നു. അത് എന്താണ്, സെക്കൻഡുകൾക്കുള്ളിൽ ഒരു സ്റ്റില് വരും. അങ്ങനെ അനേക അനേക സ്റ്റില്ലുകൾ കൂടിച്ചേർന്ന് ചലനം ഉണ്ടാവും. കൂട്ടിച്ചേർത്ത് അതിനെ ചലിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. അതാണ് ഷൂട്ടിങ്ങിന് സ്റ്റില് തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈശ്വരൻ വരച്ച് നമ്മളെല്ലാം ചലിക്കുന്നു. ആ ചലിക്കുന്നത് ഈശ്വരന്റെ ഈശ്വരന്റെ ലീല, സങ്കല്പം എന്ന് പറയാം. പക്ഷെ സങ്കല്പത്തിലിരിക്കുമ്പോൾ പ്രളയമായിരിക്കും, വരച്ചു കഴിഞ്ഞാൽ സൃഷ്ടിയായിരിക്കും. ഇതാണ് അദ്വൈതികളുടെ വിശ്വാസം. ഈശ്വര വിശ്വാസികൾക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയാം. ആദ്യമേ പറഞ്ഞില്ലേ അദ്വൈതികളുടെ വിശ്വാസമാണെന്ന്? ആദ്യമേ പറഞ്ഞില്ലേ? പിന്നെ അതിലെന്താ ആണ് എന്നൊരു സംശയം. സൃഷ്ടിക്രിയ, സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്ന പ്രവൃത്തി, സൃഷ്ടിജാലം എന്ന് പറയുന്ന പ്രപഞ്ചം. ഇതെല്ലോ സൃഷ്ടിയും, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അക്രിയ. സൃഷ്ടിജാലം എന്ന് പറയുമ്പം അക്രിയ കൊണ്ട് സംഭവിച്ച പ്രകടനം. അവിടെ സൃഷ്ടിക്രിയ എന്ന് പറയുമ്പം ഒരു സങ്കല്പമാണ്, വേറെ ഒന്നുമില്ല. ഈശ്വരനെ സംബന്ധിച്ച് സങ്കല്പം മതി. നമ്മളെ പോലെ പ്രവർത്തിക്കേണ്ട ആവശ്യം ഈശ്വരനില്ല. സാമഗ്രി മായ, മായാ സങ്കല്പം, ശക്തി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഒന്ന് തന്നെ. ഈശ്വര ഇച്ഛയെന്ന് പറഞ്ഞാലും, മായ എന്ന് പറഞ്ഞാലും, സങ്കല്പം എന്ന് പറഞ്ഞാലും, മനസ്സെന്ന് പറഞ്ഞാലും, ശക്തി എന്ന് പറഞ്ഞാലും, തേജസ്സെന്നും താമസിന്നും പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെ. അത് തന്നെയാണ് ഇവിടെയും പറയും. ഇത് എന്താണ്, പാരമ്പര്യമായി പുരാതനമായിട്ടുള്ള ഒരു വിശ്വാസത്തെയാണ് ഈ പറയുന്നത്. അതോടെ നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഈ പറയുന്ന രൂപത്തിൽ വാസിഷ്ഠത്തിൽ ധാരാളം സ്ഥലത്ത് പറയും. പറഞ്ഞില്ലേ, മനോ മാത്രം ഇതം. ചിത്രത്തിന്റെ ഉദാഹരണം നിരന്തരം വരും. ഇതൊക്കെ അവിടെ പറയുന്നതാണ്. അവിടെ പിന്നെ രണ്ടും പറയും. എന്താണ്? ഈശ്വരന്റെ സങ്കല്പം എന്ന് പറയും, പിന്നെ നമ്മുടെ സങ്കല്പം എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും. അതും അദ്വൈതികളുടെ രീതി തന്നെയാണ്. ചിലടത്ത് പറയും എന്താണ്, എന്റെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയും. അങ്ങനെ അദ്വൈതികൾക്ക് അതൊക്കെ പറയാം, എന്റെ പ്രപഞ്ചം എന്റെ സങ്കല്പമാണ് എന്നൊക്കെ പറയും. എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മമാണ്. അപ്പൊ എന്റെ സങ്കല്പം എന്ന് വെച്ചാൽ ബ്രഹ്മസങ്കല്പമാണ്. പറഞ്ഞാ പറഞ്ഞതാ അദ്വൈതി. ഞാൻ ബ്രഹ്മം, എന്റെ സങ്കല്പമാണ് ഇതൊക്കെ എന്നൊക്കെ പറയും. പറയുന്നതിന് വേറെ ചിലവൊന്നും ഉണ്ടല്ലോ. പറയാം. ഓം പൂർണ്ണമദഃ.